ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 16-ാം അധ്യായം 9-ാം ശ്ലോകം. ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയാ പ്രഭവന്ത്യുഗ്രകർമാണ ക്ഷയായ ജഗതോ ഹിതാഃ. ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ ആശ്രിത്യ നഷ്ടാത്മന നഷ്ടസ്വഭാവ വിഭ്രഷ്ട പരലോകസാധന അല്പബുദ്ധയ വിഷയവിഷയ അപ്പൈവ ബുദ്ധിരയേഷാന് അല്പബുദ്ധയ പ്രഭവന്തി ഉദ്ഭവന്തി ഉഗ്രകർമാണ ക്രൂരകർമാണ ഹിംസാത്മക ക്ഷയായ ജഗത പ്രഭവന്തി ഇതി സംബന്ധ ജഗതു അഹിതാഃ ശത്രുവ. ഏതാം ദൃഷ്ടിമോഷ്ടഭ്യ, ഈ തൊട്ടു മുമ്പിൽ പറഞ്ഞതായ ആസുര സമ്പത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരുടെ മുഖ്യമായി അവരുടെ ചിന്തയെക്കുറിച്ചാണ് പറഞ്ഞത്. അതാണ് ഇവിടെ ദൃഷ്ടി എന്ന് പറയുന്നത്, അവരുടെ കാഴ്ചപ്പാട്. അത് പറഞ്ഞു ലൗകായുധികന്മാരുടെ ചിന്താഗതിയാണെന്ന് പറഞ്ഞു. ഭൗതികവാദി, ലൗകായുധികൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികവാദി. ഈ ഭൗതികവാദത്തെ ആശ്രയിക്കുന്നവരാണ്, കേവലമായ ഭൗതികവാദത്തെ, ഭൗതികത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതല്ല, അതിനെ മാത്രം ആശ്രയിക്കുക. കേവലമായ ഭൗതികത്തെ സ്വീകരിച്ചുകൊണ്ട് നഷ്ടാത്മാനോ നഷ്ടസ്വഭാവ ആത്മാ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വഭാവം നടത്തും. ആത്മാവിന്റെ മുഖ്യമായ അർത്ഥം കൊടുക്കാൻ പറ്റില്ല, കാരണം ആത്മാവ് നശിക്കുക അത് സംഭവിക്കില്ല, കാരണം ആത്മാവ് നിത്യമാണ്, അതിന് നാശമില്ല. അതുകൊണ്ട് നഷ്ടാത്മാക്കൾ എന്ന് പറയുമ്പോൾ ആത്മശബ്ദത്തിന് അർത്ഥം വേറെയാണ്. ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ അവനില്ല, ആത്മാവിന് നാശസാധ്യവുമില്ല. അതുകൊണ്ട് അവന്റെ സ്വഭാവം നഷ്ടപ്പെടുന്നു. സ്വഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖ്യമായും അവന്റെ അന്ധകരണം, അതാണ്, അതിന് നാശം സംഭവിക്കുന്നു. അടുത്ത് പറയുന്ന അല്പബുദ്ധയഹ, അല്പബുദ്ധികളായി അന്ധകരണത്തിന് നാശം സംഭവിച്ചവരായി ഇരിക്കുന്നവർ. അത് ഭാഷ്യകാരം പറയുന്നു വിഭ്രഷ്ട പരലോക സാധന, പരലോകത്തിന് വേണ്ടിയുള്ള സാധനകളിൽ നിന്നെല്ലാം ഭ്രംശിച്ചവർ. മുമ്പ് പറഞ്ഞല്ലോ ചാർവാകന്റെ കാഴ്ചപ്പാടാണ് പരലോകമില്ല, ശരീരനാശത്തോടുകൂടി മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു. ഇപ്പൊ പരലോകത്തെ ഉദ്ദേശിച്ചൊന്നും തന്നെ ചെയ്യേണ്ടതില്ല, പരലോക സാധനങ്ങളിൽ അവർ വിശ്വസിക്കുന്നില്ല. പരലോക സാധനമെന്ന് പറയുന്നത് എന്താണ്? പുണ്യപ്രവൃത്തി പരലോകത്തിന് കാരണമായിരിക്കുന്നത്, പുണ്യപാപങ്ങളാണ് അതിന് സത്തുക്കൾ. എന്ത് ചെയ്യുന്നു? പുണ്യത്തെ പരലോക സാധനമായി സ്വീകരിക്കുന്നു. പാപവും പരലോക കാരണമാണെങ്കിലും അതിനെ സ്വീകരിക്കുന്നില്ല. മുഖ്യമായും പരലോക സാധനമായി ദൈവീ സമ്പത്തുള്ളവർ സ്വീകരിക്കേണ്ടത് പുണ്യത്തെയാണ്. അപ്പോൾ അതിന് താല്പര്യമില്ലാത്തവർ, അതിന് താല്പര്യമില്ലാതിരുന്നു കഴിഞ്ഞാൽ അവർ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല, വൈദികവും സ്മാർത്ഥവുമായ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല, അവരുടെ അന്ധകരണത്തിൽ പുണ്യം സഞ്ചയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നശിക്കുന്നു, നഷ്ടപ്രായമായി, നശിച്ചതിന് തുല്യമായി. അതുകൊണ്ട് തന്നെ പറയുന്ന അല്പബുദ്ധയഹ. ഇതിനെല്ലാം കാരണം എന്താണ്? അവരല്പബുദ്ധികളാണ്. വിഷയവിഷയ അല്പയോ ബുദ്ധിരേഷാന്തി അല്പബുദ്ധിയോ, ഭൗതികമായ ബുദ്ധിയുള്ളവർ. വിഷയം എന്ന് പറയുമ്പോൾ ഭൗതികമായ വിഷയങ്ങൾ, ആ വിഷയത്തിനെ കുറിച്ച് മാത്രം അറിവുള്ളവർ, അതാണ് അല്പബുദ്ധി എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ട്. എന്താണ്? ഭൗതികമായി എന്തെല്ലാം അറിവ് സമ്പാദിച്ചാണ്, അല്ലെങ്കിൽ ഭൗതിക ദൃഷ്ടിയിൽ ഒരാൾ എത്ര ബുദ്ധിമാനായിരുന്നാൽ അയാളിവിടെ അല്പബുദ്ധി തന്നെ, ആധ്യാത്മിക ദൃഷ്ടി. നമ്മൾ സാധാരണ പറയും അയാൾ നല്ല ബുദ്ധിമാനാണ്, നല്ല ഗ്രഹണശേഷിയുള്ള ആളാണ്, ചിന്തിക്കാൻ കഴിവുള്ള ആളാണ് എന്നിങ്ങനെ ഒരാളുടെ ബുദ്ധിയെ പ്രശംസിച്ച് പറയും. നമ്മൾ സാധാരണ ബുദ്ധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തും ഗ്രഹിക്കുന്നതിനുള്ള ശേഷി, പിന്നെ ഏത് വിഷയത്തെക്കുറിച്ചും ചിന്തിക്കുന്നതിനുള്ള ശേഷി, പുതിയ പുതിയ നിഗമനങ്ങളിലെത്താനുള്ള കഴിവ്, ഇതിനൊക്കെയാണ് സാധാരണ നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. ഭൗതിക ശാസ്ത്രങ്ങളിലുള്ള അറിവിനെ നമ്മൾ ബുദ്ധി എന്ന് പറയും. അതിനെ അതിൽ പുതിയ കണ്ടെത്തലുകൾ കണ്ടെത്താനുള്ള ആ കഴിവിനെ ബുദ്ധി എന്ന് പറയും. പക്ഷെ ആധ്യാത്മിക ദൃഷ്ടി ഇതെല്ലാം അല്പബുദ്ധിയാണ്. എന്തുകൊണ്ട്? ഇവിടെ ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നു വിഷയവിഷയ, അതെല്ലാം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ബുദ്ധിയാണ്. വിഷയത്തെ സംബന്ധിച്ച് എത്ര വലിയ അറിവ് നേടിയാലും അവൻ അല്പബുദ്ധി തന്നെയായിരിക്കും. അതുകൊണ്ട് ബുദ്ധിമാന്മാർ എന്ന് നമ്മൾ കരുതുന്നവർ അവർ ആധ്യാത്മികമായ കാര്യങ്ങളിൽ അവർക്ക് ബുദ്ധി ഉണ്ടാകുന്നതുകൊണ്ടോ ബുദ്ധി ഇല്ലാതിരിക്കുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല. അതൊന്നും ആധ്യാത്മികതയുടെ മഹത്വമുണ്ട്. പലരും അതിനെയാണ് ആത്മീയതയുടെ മഹത്വമായി കാണുന്നത്. ലോകത്തിൽ ബുദ്ധിമാനെന്ന് അംഗീകരിച്ചവരാണ്, അല്ലെങ്കിൽ ലോകം അംഗീകരിച്ചവരാണ്, അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ച് ശരിക്കും ബോധമുള്ളവരാണ്. ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്നത് ആത്മീയതയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്നാണ്. എന്തുകൊണ്ടായാലും ബുദ്ധിയുള്ള ആളാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഇനി അത്തരം ഒരാൾ ആത്മീയതയെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ആത്മീയതയെ കുറിച്ചൊന്നും പറയാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ആത്മീയതയുടെ ന്യൂനതയായിട്ടും കണക്കാക്കും. അതിലൊന്നും കഴമ്പുള്ള കാര്യമില്ല. എന്തുകൊണ്ട്? അവർ എന്തായാലും ശരി, അവരാത്മീയതയെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അല്പബുദ്ധികൾ തന്നെയാണ്. ഏത് വലിയ ബുദ്ധിമാനും ഇവിടെ അല്പബുദ്ധിയാണ്. എന്തുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്? ഇവിടെ ബുദ്ധിമാനെന്ന് ആത്മീയ സന്ദർഭങ്ങളിലെല്ലാം പറയുന്നത് സാധാരണ നമ്മൾ ധരിക്കുന്ന ബുദ്ധി സാമർത്ഥ്യമുള്ള ഒരാളല്ല. അതുകൊണ്ടാണ് ഇതിനെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല എന്നും മറ്റും പറയുന്നത്. ബുദ്ധിയല്ല ഇതിൻ്റെ മാനദണ്ഡമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ആധ്യാത്മികമായ അറിവിനോ അന്വേഷണത്തിനോ ഇത്തരം വിഷയവിഷയമായ ബുദ്ധിയുടെ ആവശ്യവുമില്ല, അതൊട്ട് സഹായിക്കത്തുമില്ല. ഇനി അത്തരം ബുദ്ധിമാന്മാർ ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ധരിക്കുകയോ മറ്റുള്ളവരെ ധരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായി കൊള്ളണമെന്നുമില്ല. പിന്നെ ഇതാർക്കുള്ളതാണ്, മണ്ടന്മാർക്കുള്ളതാണോന്ന് ചോദിച്ചു. തീർച്ചയായും ഭൗതികമായ മണ്ടത്തരം ഇതിനെ സഹായിക്കത്തേ ഉള്ളൂ. ഭൗതികമായ വിഷയങ്ങളിലുള്ള ബുദ്ധി സാമർഥ്യം ഇതിനെ സഹായിക്കത്തില്ല. മറിച്ച് അതിൽ ഒരാൾ നമ്മുടെ ദൃഷ്ടിയിൽ മൂഢനാണെങ്കിലും അയാൾക്ക് ആധ്യാത്മികമായ ബുദ്ധി ഉണ്ടാകാം. അതിന് പലരുടെയും ജീവദൃഷ്ടാന്തങ്ങൾ തന്നെ. ലൗകിക ദൃഷ്ടിയിൽ മന്ദനാണ്, മൂഢനാണ് എന്ന് കരുതിയിരുന്ന പലരും പിൽക്കാലത്ത് ജ്ഞാനികളായി അറിയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ലൗകികമായി അല്ലെങ്കിൽ ബാഹ്യമായി ലോകത്ത് അനുഭവപ്പെടുന്ന ബുദ്ധി സാമർഥ്യമല്ല, അവരെല്ലാം ഇവിടെ അല്പബുദ്ധികളാണ് ആധ്യാത്മിക സന്ദർഭത്തിൽ. അത് വിശേഷം എന്തുകൊണ്ട് പറയുന്നു? കാരണം ഈ ആസുര ബുദ്ധി ഉള്ളതായി ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള പലരും അവരെല്ലാം വലിയ ബുദ്ധിമാന്മാരായിരുന്നു, ശാസ്ത്ര പണ്ഡിതന്മാരായിരുന്നു, പലതരത്തിലും അറിവുള്ളവരായിരുന്നു, രാവണനെ പോലെയുള്ളവർ പലരും. പക്ഷെ എന്നാലും അവർക്കെന്തോ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. ആ പോരായ്മകളെ കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നവർ അല്പബുദ്ധികളാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊരാളുടെ ആത്മീയ യോഗ്യതയുടെ മാനദണ്ഡമായി ഒരിക്കലും ഭൗതികമായ ബുദ്ധി സാമർഥ്യത്തെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ ഒരിടത്തും സ്വീകരിക്കുന്നില്ല. അപ്പോൾ പാണ്ഡിത്യം, മേധാവിത്വം, ശ്രോത്രിയത്വം, ഊഹാപോഹ വിചക്ഷണത്വം ഇത്തരം കാര്യങ്ങളെല്ലാം യോഗ്യതകളായി പറയുന്നുണ്ട്. അതോ ഇത് രണ്ടും പറയുന്നുണ്ട്. മേധാവി ആയിരിക്കണമെന്ന് പറയുന്നു, ശ്രോത്രിയനായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഇതും എങ്ങനെ യോജിക്കും? അവിടെ എല്ലാം പറയുന്നത് ആത്മവിഷയമായ ബുദ്ധിയെ സംബന്ധിച്ചാണ്. ഒരാൾ ശ്രോത്രിയനാകുന്നത് എങ്ങനെ? അവൻ ശ്രുതിയിൽ നിന്ന് ആത്മതത്വത്തെ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കേണ്ടതായ നിരവധി വിഷയങ്ങളുണ്ട്. സർവ്വ വിഷയങ്ങളുടെയും ആകരമാണ് ശ്രുതി എന്നാണ് പറയുന്നത്, അതിന്റെ ഖനി എന്നാണ്. അപ്പോൾ ആ ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കാൻ വളരെ വിഷയങ്ങളുണ്ട്. പക്ഷെ ആധ്യാത്മിക സന്ദർഭത്തിൽ ശ്രോത്രിയനെന്ന് പറഞ്ഞാലോ, അവൻ ശ്രുതിയിൽ നിന്ന് ആത്മതത്വത്തെ ഗ്രഹിക്കാൻ ശേഷിയുള്ള ബുദ്ധിയുള്ളവനാണ്. മറിച്ച് അനാത്മ വിഷയങ്ങളാണ് അവൻ ഗ്രഹിക്കുന്നതെങ്കിലും അവൻ ശ്രോത്രിയനല്ല. അങ്ങനെ ആത്മവിഷയത്തെ ശ്രുതിയിൽ നിന്നും ഗ്രഹിക്കുന്നതിന് അവന് ബാഹ്യമായി സ്വാധ്യായ വേണമെന്നുമില്ല, അതില്ലാതെയും അവന് ഗ്രഹിക്കാൻ പറ്റും. അതും മഹാത്മാക്കൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വ്യവഹാര സാമർഥ്യം, അതിനുപകരിക്കുന്ന ബുദ്ധി സാമർഥ്യം, അതിനെയാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം നിഷേധിക്കുന്നത്. എങ്ങനെ? അത് വ്യവഹാരത്തിന് പറ്റിയതാണ്. ആശ്രമം നടത്തിക്കൊണ്ടു പോകാൻ അതൊക്കെ കൊള്ളാം, അവിടെ മണ്ടനായാൽ പറ്റത്തില്ല. പക്ഷെ ആധ്യാത്മിക വിഷയത്തിൽ മണ്ടനായിരിക്കുന്നതാണ് ഭേദം. മണ്ടനായിരുന്നാലുള്ള ഗുണം എന്താണ്? ഈ ബുദ്ധിയുടെ വളവും തിരിവും വക്രതയും ദുസ്സാമർഥ്യവും ഒക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ കൂടുതലാണ്, വക്രബുദ്ധി കൂടുതലായിരിക്കും. അത് ബുദ്ധിയുടെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പം മണ്ടനായിരുന്നാൽ എന്തുവരും? അത് ഒഴിവാകും. അതുകൊണ്ട് അല്പബുദ്ധി എന്ന് പറയുമ്പോൾ ഇവിടെ ധരിക്കേണ്ടത് ബുദ്ധിമാനെയാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരം പ്രത്യേകം പറഞ്ഞു വിഷയവിഷയാ ബുദ്ധി, വിഷയങ്ങളെക്കുറിച്ചുള്ള ബുദ്ധി. മറ്റേതെന്താണ്? ശുദ്ധമായ ബുദ്ധിയായിരിക്കും, നിർമ്മലമായ ബുദ്ധിയായിരിക്കും, അത് ആർജവമുള്ള ബുദ്ധിയായിരിക്കും, വക്രതയില്ലാത്ത ബുദ്ധിയായിരിക്കും, സൂക്ഷ്മ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധിയാണ്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ലോകത്തിൽ പറയുന്ന ഈ ബുദ്ധിമത്വം, ബുദ്ധിസാമർഥ്യം, അത് ആസുരകോടിയിൽപ്പെടുന്നതാണ് ഇവിടെ ആധ്യാത്മികമായ രീതി ചിന്തിക്കുന്നത്. മറിച്ച് സൂക്ഷ്മ വിഷയത്തെ ഗ്രഹിക്കുന്ന ബുദ്ധി അതിൽ തന്നെ ഇവിടെ വിശേഷിച്ച് പറയുന്നുണ്ട്. മറ്റു വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് സൂക്ഷ്മ വിഷയത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിക്ക് എപ്പോഴും രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന് സ്ഥൂലമായ വിഷയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങളുടെ ഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കനുസരിച്ച് വരുന്ന ചിന്ത, ആ ചിന്തയിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന വിഷയങ്ങൾ. ഒന്ന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേരിട്ട് ഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ, അതല്പമാണ്, പൊതുവെ അതിന് വിഷയമെന്ന് പറയുമെങ്കിൽ അതല്ല നമ്മുടെ മുഖ്യമായ വിഷയം. നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ ആർജിക്കുന്നതാണ് നമ്മുടെ മുഖ്യമായ വിഷയം. ആ ചിന്തയിലൂടെയാണ് നമ്മൾ നമ്മുടെ പദ്ധതികൾക്കെല്ലാം രൂപം കൊടുക്കുന്നത്. അങ്ങനെ നിരവധി വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അത് ഈ ശബ്ദാദി വിഷയങ്ങൾ അതിന്റെ അടിസ്ഥാനമാണെന്നേ ഉള്ളൂ. ആ വിഷയങ്ങൾ അതാണ് ബുദ്ധിയുടെ ഒരു വിഷയം. ആ വിഷയത്തിൽ നമ്മൾ എത്ര പ്രഗത്ഭനാണെങ്കിലും, ആ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനും ആ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്ര പ്രഗത്ഭനാണെങ്കിലും അവിടെ അല്പബുദ്ധി തന്നെ. മറിച്ച് ബുദ്ധിക്ക് മറ്റൊരു വിഷയമുണ്ട്. എന്താണ്? അതീന്ദ്രിയമായ വിഷയം. അതീന്ദ്രിയമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി, അതാണ് അല്പബുദ്ധിയെന്ന് മറ്റു ചില ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഒരു ഭാഷ്യകാരൻ വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും ഉദ്ദേശിക്കുന്നത്. അതീന്ദ്രിയമായ വിഷയം എന്ന് പറയുന്നത് എന്താണോ? സ്ഥൂലമായ ഭൗതികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും നമുക്ക് ബോധിക്കാത്ത വിഷയങ്ങൾ, നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ. മറിച്ച് മുഖ്യമായും ശാസ്ത്രപ്രമാണത്തെ അനുസരിച്ച് മാത്രം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ബുദ്ധിക്ക് ബോധിക്കുന്നതുമായ വിഷയങ്ങൾ. ഒരു വിഷയത്തെ അറിയുക, അത് പിന്നെ നമ്മുടെ ബുദ്ധിക്ക് ബോധിക്കുക, രണ്ടും രണ്ട് കാര്യമാണ്. നമ്മൾ പല വിഷയങ്ങളെ അറിയുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനെയും നമ്മുടെ ബുദ്ധി ബോധിക്കുന്നില്ല. ബുദ്ധിക്കൊരു സ്വീകാര്യതയുണ്ട്, അത് സർവ്വവിഷയത്തെ സംബന്ധിച്ച് സംഭവിക്കുന്നില്ല. ആധ്യാത്മികമായ രീതിയിൽ സൂക്ഷ്മമായ വിഷയങ്ങളെ ബുദ്ധിക്ക് ബോധിക്കണം. ഭൗതികമായി വിഷയങ്ങളെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ ആ വിഷയങ്ങൾ ചില കാര്യങ്ങൾ നിശ്ചയാത്മികമായ, ഗീതയിൽ പറയുന്നത് പോലെ വ്യവസായാത്മികമായ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു, കുറേ കാര്യങ്ങൾ സംശയരൂപത്തിൽ ഗ്രഹിക്കുന്നു, കുറേ കാര്യങ്ങൾ വിപര്യ രൂപത്തിൽ ഗ്രഹിക്കുന്നു, ചിലതിൽ അജ്ഞാനത്തോടുകൂടി ഗ്രഹിക്കുന്നു. ഇങ്ങനെ പലതരത്തിലാണ് ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഗ്രഹണം ബുദ്ധി ബോധിക്കുന്നത്. ആധ്യാത്മികമായ ബുദ്ധിയെ സംബന്ധിച്ച് എന്താണോ, അതീന്ദ്രിയമായ വിഷയങ്ങളിൽ ഇതൊന്നും പാടില്ല, ഈ പറയുന്ന കാര്യങ്ങൾ പാടില്ല, അവിടെ വികല്പം പാടില്ല, വിപരീയം പാടില്ല, അവിവേകം പാടില്ല. മറിച്ച് ബുദ്ധിക്ക് തെളിമയുണ്ടായിരിക്കുന്നു, ആ ബുദ്ധിയുടെ തെളിച്ചതേണിവിടെ ബുദ്ധി ബോധിക്കുന്നു എന്ന് പറയുന്നത്. അതീന്ദ്രിയമായ വിഷയങ്ങളിലുണ്ടാകുന്ന ആ ബുദ്ധിയുടെ തെളിമ, അതാണ് സൂക്ഷ്മ ബുദ്ധി. അതൊരാൾക്ക് ബോധിക്കും. ഒരാൾ അത്തരം കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവന്റെ ബുദ്ധി സ്ഥൂലമാണ്, അവന് അല്പബുദ്ധിയാണെങ്കിൽ അവനത് തള്ളിക്കളയും, അവന്റെ ബുദ്ധിക്കത് ബോധിക്കത്തില്ല. സത്യം എന്ന് പറയുന്നത് വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ബുദ്ധിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ബുദ്ധി ഒരു കാര്യത്തെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം തന്നെ, ബുദ്ധി ഒരു കാര്യത്തെ അസത്യം എന്ന് പറഞ്ഞാൽ അത് അസത്യം. ഇതാണ് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥയുടെ സ്ഥിതി. അപ്പോൾ അതീന്ദ്രിയമായ വിഷയങ്ങൾ മുഖ്യമായും സംസ്കാരം, പുണ്യം, ജന്മം തുടങ്ങിയ കാര്യങ്ങൾ, ഇത് അതീന്ദ്രിയ വിഷയങ്ങളാണ്. ഇക്കാര്യങ്ങളിൽ ബുദ്ധി ഒരു ബോധ്യം വരിക എന്ന് പറയുന്നത് സ്ഥൂലബുദ്ധിക്ക് വരത്തില്ല, അല്പബുദ്ധികൾക്കത് വരത്തില്ല. അത് ബോധ്യം വരുന്ന സ്ഥലമാണ് ബുദ്ധിയുടെ സൂക്ഷ്മത. പുണ്യം, അത് നമ്മൾ എത്ര പ്രസംഗിച്ചാലും അതിനൊരാ സ്ഥൂലബുദ്ധിക്ക് അതൊന്നും ഒരിക്കലും ബോധ്യപ്പെടത്തില്ല. ബുദ്ധി സ്ഥൂലമായിരിക്കുന്നിടത്തോളം ബോധ്യപ്പെടത്തില്ല. പക്ഷെ അവൻ്റെ ബുദ്ധി സൂക്ഷ്മമായി കഴിഞ്ഞാൽ അവനത് സത്യമാണെന്ന് അനുഭവപ്പെടും. ആ ബോധ്യപ്പെടൽ എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. ഇത് സത്യമാണ്. അവിടെ മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ല. അവൻ ഏതിലൂടെയാണോ അത് മനസ്സിലാക്കിയത്, ശാസ്ത്രത്തിൽ നിന്നോ ഗുരുവാക്യത്തിൽ നിന്നോ ഏതിൽ നിന്നാണോ അത് മനസ്സിലാക്കിയ അത് മതി. അവൻ പിന്നെ മറ്റൊരു പ്രമാണത്തെ അന്വേഷിക്കത്തില്ല. അത് ബുദ്ധിയുടെ ഒരു ബോധ്യപ്പെടലാണ്. സാധാരണ ബുദ്ധിയുടെ നിശ്ചയാത്മികമായ അവസ്ഥയ്ക്ക് നമ്മൾ മറ്റ് പ്രമാണങ്ങളുടെ ആവശ്യമില്ല. ഒരുവൻ തന്നെ പുരുഷനായി അറിയുന്നു, തന്നെ സ്ത്രീയായി അറിയുന്നു, മനുഷ്യനായി അറിയുന്നു, ഇത്തരം അറിവുകൾക്ക് അയാൾ മറ്റ് പ്രമാണങ്ങൾ അന്വേഷിക്കാറില്ല. അത് തന്റെ ബുദ്ധിയുടെ തന്നെ ബോധ്യപ്പെടലാണ്. അതുപോലെ അതീന്ദ്രിയമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ബോധ്യപ്പെടൽ അയാളിൽ ഉണ്ടാകുന്നതാണ് ബുദ്ധിയുടെ സൂക്ഷ്മത. അല്ലെങ്കിൽ അത്ര ഒരു സൂക്ഷ്മ ബുദ്ധിയിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ബഹിർമുഖമായ ബുദ്ധി, വിഷയഗ്രാഹിയായ ബുദ്ധി, അതെത്ര സാമർഥ്യമുള്ളതായാലും ശരി അതിനിവിടെ അല്പബുദ്ധി എന്ന് പറയുന്നത്. അത് ആസുര കോടിയിൽപ്പെടുന്നതാണ്. അതിന് ആധ്യാത്മികമായ സന്ദർഭത്തിൽ യാതൊരു വിലയുമില്ല. അതിനല്ല ഊഹാപോഹ വിചക്ഷണത അല്ലെങ്കിൽ പാണ്ഡിത്യം മേധാവിത്വം എന്നെല്ലാം പറയുന്നത്. അതിവിടെ പല ആചാര്യന്മാരും അത് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അനേക ശാസ്ത്ര പണ്ഡിതന്മാർ ഉണ്ടായിട്ടും ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ മർമ്മത്തെ ഗ്രഹിച്ചവർ അല്പം മാത്രമായിരിക്കും. അത്തരം ശാസ്ത്രത്തെയാണ് ചിത്തഭ്രമണ കാരണം എന്ന് ആചാര്യസ്വാമികൾ തന്നെ വിശേഷിച്ചിരിക്കുന്നു. അവരതിൻ്റെ സാരത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ബുദ്ധിയുണ്ട് അവിടെ, അല്പബുദ്ധികളല്ല നമ്മളുടെ ദൃഷ്ടി. പക്ഷെ അവർക്ക് ആത്മതത്വഗ്രഹണ സാമർഥ്യം അവർക്കില്ലാതെ പോകും. അതുകൊണ്ട് അതെല്ലാം ആസുര കോടിയിൽപ്പെടുന്നതാണ്. അല്പബുദ്ധയ പ്രഭവന്തി ഉഗ്രകർമാണ ക്രൂരകർമാണ ഹിംസാത്മകാഹ. അർജുനന് ഒന്നാം അധ്യായത്തെക്കുറിച്ചിൽ ഹിംസയെക്കുറിച്ചും മറ്റും അഭിപ്രായങ്ങളുണ്ടായിരുന്നു. യുദ്ധം ഹിംസയാണ്, ഞാൻ ചെയ്യുന്ന ഹിംസയാണ്, മറ്റുള്ളവർ ഇവിടെ ചെയ്യാൻ പോകുന്ന ഹിംസയാണ്, യുദ്ധം ഹിംസാത്മകമാണ് പറഞ്ഞല്ലോ. അതെല്ലാം മനസ്സിൽ ഇരിപ്പുണ്ട് ഭഗവാൻ. നേരിട്ട് ഇന്നത് ഹിംസ, ഇന്നത് ഹിംസ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ആധ്യാത്മികമായ വിഷയങ്ങളെ സംബന്ധിച്ച് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഗുരുക്കന്മാർ യെസ് ഓർ നോ അങ്ങനെ മറുപടി പറയാറില്ല. എന്തുകൊണ്ടാണ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദിക്കുന്നവന് കാര്യം ധരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് തന്നെ, ചോദിക്കുന്നവൻ അല്പബുദ്ധി, പറയുന്ന ആളാണെങ്കിലോ സൂക്ഷ്മബുദ്ധി. അപ്പോൾ അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ നിലയിൽ നിന്നുകൊണ്ട് വാസ്തവത്തിൽ അതിന് മറുപടിയില്ല, അതെയെന്നോ അല്ല എന്നൊരു മറുപടി പറയാൻ സാധ്യമല്ല. ചോദ്യത്തിന്റെ നിലയല്ല ഉത്തരത്തിന്റെ നില, സമാധാനത്തിന്റെ നില അതല്ല, പിന്നെങ്ങനെ മറുപടി പറയും? അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നേരിട്ട് അതെ അല്ല എന്ന് മറുപടി പറയാതെ എന്താണ് ചെയ്യുന്നത്? മറ്റ് വിശദീകരണങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ചോദ്യവുമായിട്ട് ബന്ധമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ദീർഘനേരം വിശദീകരിച്ച് ഒടുവിലാണ് ആ മറുപടിയിൽ എത്തിച്ചേരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ശ്രോതാവിന്റെ മനസ്സിനെ വളരെയധികം പാകപ്പെടുത്തേണ്ടതുണ്ട് ആ ചോദ്യത്തിന് മറുപടി ശരിയായി അവൻ ധരിക്കണമെങ്കിൽ. അങ്ങനെ മറുപടി ധരിക്കുന്നതിന് വേണ്ടിയാണ് മറുപടി രൂപത്തിൽ ഒരുപാട് വിശദീകരണങ്ങൾ നടത്തുന്നത്. ആ വിശദീകരണങ്ങൾക്ക് ഒടുവിൽ അവന്റെ ബുദ്ധി ഇതിന്റെ സമാധാനത്തെ ഗ്രഹിക്കുന്നതിന് ഏകദേശം പ്രാപ്തമായി എന്ന് തോന്നുമ്പോൾ അതിന് മറുപടി പറയും. അതാണ് ഹിംസയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് പല ഘട്ടങ്ങളിലായിട്ടാണ് മറുപടി പറയുന്നത്. മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും പറയും. ക്രൂരകർമ്മ ഹിംസ അതാരാണ് ചെയ്യുന്നത്? അത് അല്പബുദ്ധികളാണ്. അല്പബുദ്ധികളാണ് ഹിംസിക്കുന്നത്. അല്പബുദ്ധി എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ബുദ്ധിമാന്മാർ, അവർ ഹിംസിക്കുന്നു. എങ്ങനെ ഉഗ്രകർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ക്രൂരകർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അത്തരത്തിലുള്ള ഒരു ക്രൂരകർമ്മം, അതാണ് നമ്മൾ കാണുന്ന യുദ്ധം. ഗീതയിൽ പറയുന്ന യുദ്ധം അത്തരത്തിലുള്ള ഒരു ക്രൂരകർമ്മമാണ്, ഹിംസാത്മകമല്ല. എന്തുകൊണ്ടത് സ്വധർമ്മമാണ്. ധർമ്മം ഒരിക്കലും ക്രൂരമാകത്തില്ല. അധർമ്മമാണ് ക്രൂരമാകുന്നത്, അല്ലെങ്കിൽ പരധർമ്മമാണ് ക്രൂരമാകുന്നത്. അപ്പൊ സ്വധർമ്മത്തിൽ ക്രൂരതയില്ല, ഹിംസയില്ല. അതാണ് അർജുനനെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരു പ്രവൃത്തിയുടെ ബാഹ്യമായ രൂപം കണ്ടിട്ടല്ല അത് ഹിംസയാണോ അഹിംസയാണോ എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മൾ ആ സന്ദർഭത്തിൽ ഇത് ചർച്ച ചെയ്തതാണ്. മറിച്ച് ആ പ്രവൃത്തിയുടെ ആന്തരികമായ ഭാവത്തെ പരിശോധിച്ചറിഞ്ഞിട്ടാണ് അതിൽ ഹിംസയുണ്ടോ അതിൽ ക്രൂരതയുണ്ടോ എന്നറിയുന്നത്. അപ്പം ഇവിടെയാണ് ക്രൂരത സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഹിംസ സംഭവിക്കുന്നത്. അല്പബുദ്ധികളുടെ കർമ്മത്തിലാണ് അത് സംഭവിക്കുന്നത്. യുദ്ധത്തിൽ ഹിംസിക്കുന്നവരുണ്ടാകാം, അവരുടെ ബുദ്ധി സ്ഥൂലമാണ്, അല്പമാണ്. നേരത്തെ പറഞ്ഞ ആസുര സമ്പത്തോടു കൂടിയതാണെങ്കിൽ തീർച്ചയായും ആ യുദ്ധത്തിൽ ഹിംസ സംഭവിക്കും. പക്ഷെ സ്വധർമ്മമായ യുദ്ധത്തിൽ, ദൈവീ സമ്പത്തോടു കൂടിയ ആ യുദ്ധത്തിൽ, അവിടെ യുദ്ധം നടന്നാലും ഹിംസ സംഭവിക്കത്തില്ല. ഹത്വാവിസ ഇമാൻ ലോകാം നയം ഹന്തിന ഹന്യതി. അതിന്റെ ആധ്യാത്മികമായ തലത്തിൽ നിന്നുകൊണ്ട് വിശദീകരിച്ചു. ഈ ലോകത്തെ മുഴുവൻ കൊന്നാലും അവനൊന്നിനെയും കൊല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കൊല്ലൽ അല്ലെങ്കിൽ ഹിംസ അവിടെ നടക്കുന്നില്ല. അത് ബുദ്ധിയുടെ നിലയിൽ വരുന്ന വ്യത്യാസമാണ്. ബുദ്ധിയുടെ ബാഹ്യമായ സ്ഥൂലമായ ഭാവങ്ങളിലെ ഹിംസയുള്ളൂ. അവിടെ അഹന്ത, മമത, ഇവിടെ പറഞ്ഞ മറ്റു പല ദോഷങ്ങൾ, അതെല്ലാം ബുദ്ധിയിൽ പരിഹരിച്ചാൽ ആ ബുദ്ധിയിൽ നിന്ന് പിന്നെ ലോകത്തിനഹിതമായ ഹിംസ, മനോവാക്കായങ്ങളെ കൊണ്ടൊന്നും, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ സംഭവിക്കുന്നില്ല. ബാഹ്യമായി സ്വധർമ്മം എന്നുള്ള നിലയ്ക്ക് അവൻ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ശരി, അവിടെ ഹിംസ സംഭവിക്കുന്നില്ല. അപ്പോൾ ഹിംസ എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യമായ കൊല്ലലല്ല, ആന്തരികമായ മനസ്സിന്റെ ഭാവമാണ് ഹിംസ. അത് സംഭവിക്കുന്നില്ല. ഹിംസ വാസ്തവത്തിൽ ബുദ്ധിയുടെ സൃഷ്ടിയാണ്. ഹിംസയെ അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന കൊല്ലനിലെല്ലാം ഒരു ന്യായീകരണമാകത്തില്ലേ എന്ന് ചിലർ ശങ്കിക്കുന്നുണ്ട്. ഇത് ഒരു തരത്തിൽ ഹിംസയെ ന്യായീകരിക്കുകയാണല്ലോ. പുറമെ കൊന്നാലും ഉള്ളിൽ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവന് അതൊരു ലൈസൻസാണ്, ആർക്കും ആരെയും കൊല്ലാം എന്ന് വരുന്നില്ല. എന്തുകൊണ്ട്? അവിടെ മുഖ്യമായി പറയുന്നു അത് സ്വധർമ്മമായിരിക്കും. അതാണ് അവിടെ പ്രാധാന്യം. സ്വധർമ്മമായി വരുന്ന അഹിംസ അത് അപരിഹാര്യമാണ്. അതിനെ ഒഴിവാക്കാൻ ഒരു ജീവൻ അസാധ്യമാണ്. അതാണ് ഗീതയുടെ മുഖ്യമായ തത്വം. ഹിംസയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ ഇത് മൂന്നും കൂടി ചേർന്നതാണ്. പ്രപഞ്ചമെന്ന് പറയുന്നത് അത് സൃഷ്ടിയും സ്ഥിതിയും മാത്രമാണ്. സൃഷ്ടിയും സ്ഥിതിയും മാത്രം ചേർന്നാൽ അത് പ്രപഞ്ചമാകത്തില്ല. പിന്നെയോ അതിനോടൊപ്പം സംഹാരവും കൂടി ചേർന്നേ പറ്റൂ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറുതരത്തിൽ സംഹാരക്രിയ അത് സൃഷ്ടിസ്ഥിതികളോടൊപ്പം അനുസ്യൂതമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ. അതിന്റെ മേൽ ജീവനൊരു നിയന്ത്രണവുമില്ല. അത് മാത്രമല്ല, ജീവന് പലപ്പോഴും അതിനോടൊപ്പം പോകേണ്ടതായും വരും. അവന് സൃഷ്ടിയോടൊപ്പം സഞ്ചരിക്കാൻ ഇഷ്ടമാണ്, സ്ഥിതിയോടൊപ്പം സഞ്ചരിക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമില്ലെങ്കിലും സംഹാരത്തിനോടൊപ്പം അവൻ സഞ്ചരിക്കും. അത് വെച്ചാൽ അവന്റെ വാക്ക്, മനോകായ കർമ്മങ്ങളിൽ ഈ സംസാരത്തിൽ അവൻ ഇത് മൂന്നിനെയും സ്വീകരിക്കാൻ നിർബന്ധിതനാണ്. അപ്പൊ ഹിംസയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവിടെ ഒരു ജീവന് സാധ്യമല്ല. അത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഈ ലോകത്തിന്റെ സ്ഥിതിയും ഗതിയും? ഹിംസയിൽ അധിഷ്ഠിതമാണ്. ഹിംസയിലൂടെ ഇവിടെ സർവ്വവും സംഭവിക്കുന്നു. ബാഹ്യമായ ഹിംസയിലൂടെ ഒന്ന് മറ്റൊന്നിന് ആഹാരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെ ഹിംസയെ ഒഴിവാക്കാൻ പറ്റും? ബാഹ്യമായി ഭൗതികമായി അത് സാധ്യമല്ല. കാരണം അത് ഈശ്വരന്റെ അലംഘനീയമായ നിയമമാണ്. അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയ്ക്ക് ഒരാൾ അഹിംസകനാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അതിനാണ് ഗീതയിലെ സ്വധർമ്മ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നു. ഈശ്വരന്റെ നിയമത്തിൽ അധിഷ്ഠിതമായ ഹിംസ, അത് ഒരുവന്റെ സ്വന്തം ഹിംസയായി മാറണമെങ്കിൽ എന്ത് വേണം? അത് സ്വധർമ്മമായി വരണം. അർജുനനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ ഹിംസ ഇപ്പോൾ സ്വധർമ്മമായി. അതുകൊണ്ട് തന്നെ അതെന്താണ്? പരമാർത്ഥത്തിൽ ഹിംസയല്ല, അത് ക്രൂരകർമ്മമല്ല. അർജുനൻ സാത്വികമായ ഭാവത്തെ സ്വീകരിച്ചിട്ടാണ് സ്വധർമ്മം നിർവഹിക്കാൻ ഉടമ്പടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത്. അവിടെ ഹിംസയില്ല. എന്തുകൊണ്ട്? അത് അല്പബുദ്ധികളുടെയാണ്. അല്പബുദ്ധി വിവേകമില്ലാത്തവനാണ്, ആധ്യാത്മികമായ വിവേകമില്ലാത്തവനാണ്. അവന് സ്വധർമ്മത്തെ തിരിച്ചറിയാൻ കഴിയില്ല. അവൻ ആസ്ഥാനത്ത് അവൻ ക്രൂരകർമ്മങ്ങൾ അനുഷ്ഠിക്കും, അവൻ ഹിംസയ്ക്ക് ഉത്തരവാദിയായി തീരും. ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ടൊരാധ്യാത്മിക സാധകനും എന്താണ്? തന്റെ അല്പബുദ്ധിയെ തിരിച്ചറിയും. ആ അല്പബുദ്ധി ഹിംസയ്ക്ക് കാരണമാണെന്ന് തിരിച്ചറിയും. അവൻ സൂക്ഷ്മബുദ്ധിയായിത്തീരും, നിർമ്മല ബുദ്ധിയായിത്തീരും. അങ്ങനെ ആയിത്തീരുമ്പോൾ അവനിൽ നിന്ന് ക്രൂരകർമ്മങ്ങൾ, ഹിംസ അവനിൽ നിന്ന് സംഭവിക്കത്തില്ല. സ്വധർമ്മം എന്ന നിലയ്ക്ക് അവൻ ബാഹ്യമായി എന്തിനെങ്കിലും ഇവിടെ നശിപ്പിച്ചാൽ, നശിപ്പിക്കേണ്ടത് ഒരുപക്ഷെ അവന്റെ ദൗത്യമായി വന്നാൽ, അവൻ അഹിംസാത്മകനായി തന്നെ മറിച്ചാണെങ്കിലോ, ക്ഷയായ ജഗത പ്രഭവന്തി ജഗതഹിതാഹ ശത്രുക്കൾ. അവൻ ഈ പറയുന്ന ബുദ്ധിമാനാണെങ്കിൽ അവൻ ഈ ലോകത്തിന് ശത്രുവാണ്. അവൻ ഈ ലോകത്തെ നശിപ്പിക്കാൻ വരുമ്പെട്ടവനാണ്, ജനിച്ചവനാണെന്നാണ്. ജഗത ക്ഷയായ പ്രഭവന്തി, അത്തരക്കാർ ഈ ലോകനാശത്തിനു വേണ്ടി ജനിക്കുന്നവരാണ്. ഈ അർജുനൻ തന്റെ മുമ്പിൽ കാണുന്ന മുഴുവൻ സൈന്യത്തെയും കൊന്നാലും അർജുനൻ ആരെയും ഹിംസിക്കുന്നില്ല. അർജുനൻ ലോകനാശത്തിനു വേണ്ടി വന്നവനല്ല. ആ നാശങ്ങളൊക്കെ സംഭവിക്കുന്നതോ അത് കാലത്തിന്റെ ഗതിയിൽ സംഭവിക്കുന്നതാണ്. അതിന് അർജുനൻ അതിന് കർത്തൃത്വം. അതുകൊണ്ട് തന്നെ അർജുനൻ അവിടെ ഹിംസകനല്ല. അത് ബോധിപ്പിക്കുന്നതിനാണ് ഈ ആസുരബുദ്ധിയാണ് ഹിംസയ്ക്ക് കാരണമെന്ന് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോ ഞാൻ ഹിംസിക്കുമോ എന്നുള്ള അർജുനന്റെ സംശയത്തിന് രണ്ടു തരത്തിൽ സമാധാനം പറഞ്ഞു. ഒന്ന് ആദ്യം പറഞ്ഞു, എന്താണ്? ഹത്വാഭിസൈമാൻ ലോകാൻ നായം ഹന്തിന ഹന്യത. അവിടെ സമാധാനം പറഞ്ഞു. ആത്മദൃഷ്ടിയിലൂടെ ആരും ആരെയും ഹിംസിക്കുന്നില്ല. രണ്ടാമത് ഇവിടെ പറഞ്ഞു, എന്താണ്? നീ ദൈവീ സമ്പത്തിനായി ജനിച്ചവനാണ്. അപ്പൊ ദൈവീ സമ്പത്തിനായി ജനിച്ചവൻ അവനിൽ നിന്ന് ഹിംസ സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അവന്റെ ബുദ്ധി നിർമ്മലവും പരിശുദ്ധവും സൂക്ഷ്മവുമാണ്. അവിടെയും ഹിംസയ്ക്ക് സ്ഥാനമില്ല. ബുദ്ധിമാനാണ് ഹിംസിക്കുന്നത് എന്നർത്ഥം. നമുക്കറിയാം, ഈ ലോകത്തിലെ ഹിംസ നടത്തുന്നതിനെല്ലാം ഉത്തരവാദിയായിരിക്കുന്ന എന്താണ്? മനുഷ്യന്റെ ഭൗതികമായ ബുദ്ധിയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, വിഷയമായിട്ടുള്ള ബുദ്ധിയാണ്. ആ ബുദ്ധിയിൽ സൃഷ്ടിയാണ് ഈ കാണുന്ന ഈ ലോകത്തിലെ സർവ്വഹിംസകൾ. അതിനെ ഒരിക്കലും ഗീത സമർത്ഥിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിന്റെ പക്ഷത്തെ അല്ല ഇവിടെ ഗീത സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് അത്തരക്കാർ ലോകത്തെ നശിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയ പ്രഭവന്തി ഉഗ്രകർമാണ ക്ഷയായ ജഗതോഹിതാഹ കാമം ആശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിതാഹ മോഹാൻ ഗ്രഹീത്വാ സദ്ഗ്രഹാൻ പ്രവർത്തന്തേഷു ചിവ്രതാഹ കാമം ഇച്ഛാവിശേഷം ആശ്രിത്യ അവഷ്ടഭ്യ ദുഷ്പൂരമശക്തിപൂർണം ദംഭമാനമദാന്യതാഹ ദംഭശ്ച മാനശ്ച മതശ്ച ദംഭമാന മദാഹ തൈരന്യതാഹ മോഹാ അവേദ ഗൃഹീത്വോപാതായ അസദ്ഗ്രഹാൻ അശുഭനിശ്ചയാൻ പ്രവർത്തന്തേ ലോകേ അശുചിവ്രതാഹ അശുചീനി വ്രതാനി യേഷാന്തി അശുചിവ്രതാഹ. കഴിഞ്ഞ സ്വഭാവത്തിൽ പറഞ്ഞു എന്താണ്? ഈ ആസുരബുദ്ധികൾ നഷ്ടാത്മാക്കളാണ്, ആത്മാവിനെ നഷ്ടപ്പെടുത്തിയതാണ് ഇവരാണെന്ന് പറഞ്ഞു. ആത്മാവിനെ നേരിട്ട് ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, നിത്യമാണ്, സർവഗതമാണ്, സ്ഥാണുരാണ്, അചലമാണ്. പക്ഷെ എന്നിരുന്നാലും ഒരുവൻ ആത്മാവിനെ നശിപ്പിക്കാം. എന്തുകൊണ്ട്? ആരും തന്റെ ആത്മാവിന്റെ യഥാർത്ഥമായ പരിശുദ്ധമായ നിലയെ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവനെങ്ങനെ ആത്മാവിനെ മനസ്സിലാക്കുന്നു? തന്റെ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ ഉപാധികളിലൂടെ മനസ്സിലാക്കും. അങ്ങനെ ഈ ഉപാധികളോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവിനെ ഒരുവന് നശിപ്പിക്കാനും ഉദ്ധരിക്കാനും കഴിയും, ഉയർത്താനും കഴിയും. അപ്പോൾ ആത്മഹന്താക്കൾ ആത്മാവിനെ നശിപ്പിക്കുന്നത് അതെങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. കാമം ആശ്രയിക്കുക, കാമത്തെ ആശ്രയിച്ചാൽ നശിപ്പിക്കും ആത്മാവ്. ഇച്ഛാവിശേഷം, ഇച്ഛയ്ക്ക്, ഇച്ഛ എന്ന് പറയുന്ന ശബ്ദം കാമത്തിന്റെ പര്യായമാണ്. ഇവിടെ മനുഷ്യനെ കൂടുതൽ ബന്ധിക്കുന്ന ശക്തമായ കാമങ്ങളെ എടുത്തു പറയുകയാണ്. അതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട് എന്താണ് അതിന്റെ സവിശേഷത? ദുഷ്പൂരം, അശക്യപൂരണം. ഒരിക്കലും അതിനെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കാമപൂർത്തി അതൊരിക്കലും സംഭവിക്കുന്നില്ല. അനുഭവിക്കുന്നതിനുള്ള ആഗ്രഹം അത് അനുഭവത്തോടുകൂടി അവസാനിക്കുന്നില്ല. അതാണ് ദുഷ്പൂരം എന്ന് പറഞ്ഞത്, അശക്യപൂർണം. അനുഭവം എന്തു ചെയ്യുന്നു? കൂടുതൽ കാമ സംസ്കാരങ്ങളെ ഉണ്ടാക്കുന്നു. അനുഭവം ആനന്ദത്തെ നൽകുന്നു, പക്ഷെ അടുത്ത നിമിഷം എന്ത് ചെയ്യുന്നു? പുതുതായി ആർജിച്ച ആ സംസ്കാരം വീണ്ടും കാമത്തെ ശക്തിപ്പെടുത്തുന്നു. കാമശക്തിയോടുകൂടി വീണ്ടും വിഷയത്തിലേക്ക് ജീവനെ പ്രവർത്തിപ്പിക്കുന്നു. വീണ്ടും അവന് കാമപൂർത്തി ഉണ്ടാകുന്നു, ആനന്ദിക്കുന്നു, വീണ്ടും ഇത് ആവർത്തിക്കുന്നു. അപ്പോൾ അതിന് ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് അശക്യപൂർണമാണ്, അഗ്നിയെപ്പോലെ. ഇന്ധനത്തെ ആശ്രയിച്ച് അത് ദഹിക്കുന്നു. അത് ദഹിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും ശക്തിയെ പ്രാപിക്കുന്നു. ഇന്ധനം വർദ്ധിക്കുന്നതിനനുസരിച്ച് അഗ്നിയും വർദ്ധിക്കുന്നു. വിഷയാനുഭവത്തിനനുസരിച്ച് കാമവും വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് അശക്യപൂരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാമം, കാമത്തെ അവലംബിച്ച് വരുന്ന ഏതെല്ലാം വിഷയാനുഭവങ്ങളുണ്ടോ, അന്നപാനാദികൾ ഉൾപ്പെടെ, ഇതെല്ലാം അശക്യപൂരണമാണ്. എന്തുകൊണ്ട്? ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന കാമമാണ്. എത്ര ഭക്ഷിച്ചാലും എത്ര വിശപ്പ് മാറിയാലും വീണ്ടും വിശക്കുന്നു. ഈ ഒരു പ്രക്രിയയ്ക്ക് അശക്യപൂർണമെന്നാണ് പറയുന്നത്. ഒരിക്കലും പൂരിപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതിന് പ്രേരിപ്പിക്കുന്നത് കാമമാണ്, വിശപ്പ്. അതൊരു കാമമാണ്. ദാഹം, അത് മറ്റൊരു കാമമാണ്. ഇതെല്ലാം അശക്യപൂർണമാണ്. അനുഭവത്തിലൂടെ ഇത് അവസാനിക്കുന്നില്ല. ഇതിനോടൊപ്പം ദംഭമാനമതം അതെല്ലാം വിശദീകരിച്ചാണ്. ഇതെല്ലാം ചേർന്നാലോ, കാമത്തോടൊപ്പം ചേർന്നാൽ അവിടെ തീർച്ചയായും ആത്മാവ് നശിച്ചു. എത്ര പരിശുദ്ധമായ ആത്മാവാണെങ്കിലും ശരി, അത് നശിച്ചേ മതിയാവൂ. ദംഭശ്ച മാനശ്ച മതശ്ച ദംഭമാനമതാഹ തൈരന്യതാഹ. അതിനോടൊപ്പം മോഹാദ, മോഹം, അവിവേകവും കൂടുന്നു. ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ ഇതിലേതെങ്കിലും ഒന്ന് മതി. ഇതെല്ലാം കൂടി ചേർന്നാലോ? ഇതിനെല്ലാം എപ്പോൾ സഹായിക്കുന്നതാണ് അവിവേകം. അതും കൂടി ചേർന്നു കഴിഞ്ഞാൽ അവിടെ ആത്മാവ് നശിക്കുന്നു. അതുകൊണ്ടാണ് ആസുര ബുദ്ധികൾ, ആസുര സമ്പത്ത് ഉള്ളവർ, അവരുടെ ജീവിതം ആത്മഹത്യാപരമെന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ ആത്മഹ ശ്രുതി എന്ന് പറയുന്നവരെ ആത്മഹന്താക്കൾ ഈശാവാസ്യത്തിൽ പറയും. അവരാത്മഹന്താക്കളാണ്, തന്നെ തന്നെ ഹനിക്കുന്നവരാണ്. അതുകൂടെയും പറയും നഷ്ടാത്മാനഹ, ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നവരാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാരെ കുറിച്ച് പറയുന്നതല്ല. ഇതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു വിഭാഗത്തെ നമുക്ക് കിട്ടത്തില്ല. ഈ ആത്മഹനനം, ആത്മനഷ്ടം എല്ലാ സാധകന്മാരിലും സംഭവിക്കുന്നതാണ്. മറ്റാരെങ്കിലും കുറിച്ച് പറയുന്നതാണെന്ന് നമ്മൾ ധരിച്ചാൽ അത് ശരിയല്ല. ഒരുപക്ഷെ ഒരാളിൽ അധികരിച്ച് നിൽക്കുന്നത് ദൈവീ സമ്പത്തായിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും ഒരുവൻ ഏത് നിമിഷവും ഈ ആസുര സമ്പത്തിന് അടിമപ്പെടാം. ആത്മാവിനെ നശിപ്പിക്കാം. ഈ ആസുര വിശേഷത്തെ വിവേകമുള്ള മഹാത്മാക്കൾ കൂടി ഭയക്കുന്നു. അപ്പോ ഒരു സാധകനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ശരീരപാദം സംഭവിക്കുന്ന നിമിഷം വരെ ഒരു മഹാത്മാവ് കൂടി ഇതിനെ കുറിച്ച് കരുതലോടുകൂടിയിരിക്കുന്നു എന്നാണ്. എപ്പോഴാണോ ഈ ആത്മനാശം സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഉത്കണ്ഠ അയാളുടെ ഉള്ളിലും ഉണ്ടെന്നാണ്, മഹാത്മാവിന്റെ ഉള്ളിൽ. അവിടെ ഇത് സംഭവിക്കാം, സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കാരണം സർവവും പ്രകൃതിക്ക് അധീനമാണ്, ശരീരവും മനസ്സുമല്ല. ഭഗവാൻ തന്നെ പറയുന്നു, നിഗ്രഹക്കും കരിശരി, ഇതിനെ നിഗ്രഹിക്കാൻ ആർക്കാണ് കഴിയുന്നത്? ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ഈ പ്രകൃതിയെ നിഗ്രഹിക്കാൻ ആർക്കും കഴിയില്ല. ആ പ്രകൃതി സദാ ശ്രമിക്കുന്ന എന്താണ്? ഈ ആത്മാവിനെ നശിപ്പിക്കാനാണ്. യഥാർത്ഥത്തിൽ മഹാത്മാവെന്ന് പറയുന്നതിന് വരെ ഇതിനെക്കുറിച്ച് സദാബോധമുള്ളവനെയാണ് മഹാത്മാവെന്ന് പറയുന്നത്. അതാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് ഭഗവാൻ തുറന്ന് സമ്മതിച്ചതെന്താണ്? ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഭഗവാൻ വിചാരിച്ചാൽ നശിപ്പിക്കാൻ പറ്റത്തില്ലേ? പറ്റത്തില്ലെന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. ഞാൻ വിചാരിച്ചാലും പറ്റത്തില്ല. എന്തുകൊണ്ട്? തന്റെ തന്നെ നിയമങ്ങളെ താൻ തന്നെ ലംഘിക്കുന്നത് മര്യാദ കേട്ടാണ്. അനാദിർ അനുപരതോ അയം സംസാര, ആചാര്യസ്വാമികൾ പറയും. അനാദിയായി അവസാനിക്കാത്തതായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിങ്ങനെ നിൽക്കട്ടെ എന്നാണ് ഭഗവാന്റെ സങ്കല്പം. ഇനി മറിച്ച് സങ്കല്പിക്കാൻ പറ്റത്തില്ല. നിറികേട്ട് ചെയ്യുന്ന ആളിനെ നമുക്ക് ഭഗവാനെ വിളിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ സ്വഭാവം. അതുകൊണ്ട് ഈ പ്രകൃതിയെ നിഗ്രഹിക്കും കരിഷ്യതി, ഇതിനെ ആർക്കാ ഹനിക്കാൻ പറ്റുന്നു? ഇത് കൈവിട്ടുപോയ സാധനമാണ്. ഇത് അനന്തമായി ഈ ജീവന്മാരെ മോഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ തുറന്നുകൊണ്ടേ ബന്ധമോക്ഷങ്ങളുടെ ഈ പരമ്പര അനാദിയും അനന്തവുമാണെന്നാണ് എന്നാണ് ഭഗവാൻ തന്നെ ഗീതയിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് ആരെയും ഇത് എപ്പോഴും ബാധിക്കാവുന്നതാണെങ്കിൽ ആരും ഇതിനെ സംബന്ധിച്ച് കരുതലോടുകൂടി ഇരിക്കേണ്ടി വരുന്നു. ഈ ആത്മനഷ്ടത്തെക്കുറിച്ച് ആർക്കും ഇതിൽ അഭിമാനിക്കാൻ വകയൊന്നുമില്ല. ഞാനിതിനെല്ലാം അതിജീവിച്ചു കഴിഞ്ഞു, ഞാനിതിനെല്ലാം അതീതനാണ്, എന്നെ ഇതൊന്നും സ്പർശിക്കത്തില്ല എന്നാർക്കും സങ്കല്പിക്കാൻ കൂടി സാധ്യമല്ല. പരമാർത്ഥം അതാണ്. എന്താണ്? പത്മപത്രം ഇവാംഭസ. ആ പരമാത്മതത്വം ഒരിക്കലും പങ്കിലമായിട്ടില്ലെന്നാണ്. പത്മപത്രത്തെ പോലെ അത് പരിശുദ്ധമാണ്. പക്ഷേ അത് ആർക്കും ഒരു അവകാശവാദമായി സ്വീകരിക്കാൻ ഭഗവാൻ അനുവദിക്കുന്നില്ല. അതാ പറഞ്ഞത്, ഇതിനാർക്കും നിഗ്രഹിക്കാൻ കഴിയും, അതിലാർക്കും അഭിമാനിക്കാൻ ഈശ്വരന്റെ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആത്മഹനനത്തെ മഹാത്മാക്കൾ കൂടി ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആത്മീയ മാർഗത്തിൽ സംഭവിക്കുന്ന ആർക്കും ഈ ആത്മനഷ്ടം എപ്പോൾ സംഭവിക്കും? ആരിലും സംഭവിക്കാം ഈ ആസുരബുദ്ധി. ഏത് പരമയോഗ്യനും ഏത് ദിവ്യനും സംഭവിക്കാം. ഈ പ്രകൃതിക്ക് അധീനമായി മനുഷ്യ ശരീരത്തോടുകൂടി ഇരിക്കുന്ന ആരിലും ഇത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ ശരീരം ഇല്ലാതിരിക്കണം എന്നാണ് ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്, എന്റെ അഭിപ്രായം. അതുകൊണ്ട് ആസുര സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് മറ്റേതോ ആസുരനെ കുറിച്ച് പറയുന്നതാണ്, തനിക്കിതൊന്നും ബാധകമല്ല, മോശപ്പെട്ട ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ കൂടുതൽ എന്തിനാ വിശദീകരിക്കുന്ന? നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? അതെന്നോടല്ല, ഭഗവാനോടാണ് ചോദിക്കേണ്ടത്. എന്തിനാ ഇതെല്ലാം പറയാൻ പോയത്? എത്രയോ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ കാമം ദമ്പം മനം മതം മാനം മോഹവിവേക് ഇതെല്ലാം ഗ്രഹിച്ചിട്ട് മോഹാതവിവേകത ഗ്രഹീത്വ ഉപാധായ അസദ്ഗ്രഹാൻ അശുഭ നിശ്ചയാൻ പ്രവർത്തന്തി ലോകേ. അങ്ങനെയുണ്ട് ഒത്തിരി മനുഷ്യർ. അവരൊരിക്കലും വിവേകത്തിന്റെ മാർഗത്തിലേക്ക് വരുന്നില്ല. അവരാണ് ഈ കൂട്ടരിൽ മുഖ്യർ എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ ഒഴിവാക്കുന്നില്ല. അവിവേകികൾ അസദ്ഗ്രഹാൻ അശുഭ നിശ്ചയ ലോകയെ പ്രവർത്തനത്തെ, അവർ അശുഭ നിശ്ചയത്തോടുകൂടി ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആസുര ബുദ്ധിയോടുകൂടി അതിൽ മാത്രം പ്രവർത്തിക്കുന്നവരാണ് ലോകത്ത് കൂടുതൽ എന്നാൽ അതെല്ലാവർക്കും ബാധകമാണ് താൻ. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഒരു കൂട്ടർക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നല്ല. അത് രണ്ടും ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും ഒരേ ജീവന്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ്. അല്ലാതെ അത് രണ്ടു തരം ജീവന്മാർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അശുചി വ്രതാഹ അശുചീന് വ്രതാന് ഏഷാന്തേ അശുചി വ്രതാഹ വ്രതം എന്ന് സാധാരണ പറയുന്നത് എന്തിനാണോ, നിശ്ചയ രൂപത്തിലുള്ള പ്രവൃത്തികൾ, അതിനാണ് വ്രതം എന്ന് പറയുന്നത്. ഏകാദശി വ്രതം, അന്നൊരു നിശ്ചയമുണ്ടെന്നാണെന്ന് ഞാൻ ശല്യന്നം ഭക്ഷിക്കത്തില്ല, അങ്ങനെയൊക്കെ ചില വ്രതങ്ങൾ, ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന ഇന്ന ഇന്ന ആഹാരങ്ങൾ ഭക്ഷിക്കും, ഇന്ന ഇന്നത് ഭക്ഷിക്കത്തില്ല, നിർജല ഉപവാസം, വെള്ളം കുടിക്കാതെ ഉപവസിക്കും, ഇതൊക്കെ വ്രതങ്ങൾ എന്ന് വെച്ചാൽ നിശ്ചയാത്മികമായ പ്രവൃത്തികളാണ്. ശാസ്ത്രത്തിൽ പറയുകയാണ് എന്താണ്, പാപത്തെ ക്ഷയിപ്പിക്കുന്നതിന്, പുണ്യത്തെ ആർജിക്കുന്നതിന് വേണ്ടി ഇത്തരം വ്രതങ്ങൾ പറയുന്നുണ്ട്. പ്രായശ്ചിത്ത രൂപത്തിൽ, സത്കർമ്മം എന്നുള്ള രൂപത്തിൽ പലതരത്തിലും വ്രതങ്ങൾ ആചരിക്കുന്നു. അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടി, ഈശ്വര പ്രീതിക്ക് വേണ്ടി, മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി, ഇങ്ങനെ പലതരത്തിൽ വ്രതങ്ങളുണ്ട്. പക്ഷെ ആ വ്രതങ്ങളെല്ലാം എന്താണ്, ശുചിവ്രതങ്ങളാണ്, ശുദ്ധിയുള്ള വ്രതങ്ങളാണ്. ആ വ്രതം അനുഷ്ഠിക്കുന്നവന്റെ മനസ്സിന് ഒരു ശുദ്ധ സങ്കല്പമുണ്ട്, ഈ വ്രതം കൊണ്ട് എന്നിലിരിക്കുന്ന പാപങ്ങൾ നശിക്കണം, അല്ലെങ്കിൽ എന്നിൽ പുണ്യവൃദ്ധി ഉണ്ടാകണം, എന്റെ മനസ്സ് ശുദ്ധമാകണം, ഈശ്വരന്റെ പ്രീതി ഉണ്ടാകണം, ഇങ്ങനെയുള്ള സച്ചിന്തകളോടുകൂടിയാണ്, സത്സങ്കല്പങ്ങളോടുകൂടിയാണ്, ശുദ്ധമായ ഭാവനകളോടുകൂടിയാണ് ഈ ശുചിവ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത്. അത് സാത്വികമായ ഭാവങ്ങൾ, അതെല്ലാം ആവശ്യമാണ് തന്നെ. ആധ്യാത്മികമായ തലത്തിലും ഭൗതികമായ തലത്തിലും ഇതെല്ലാം സഹായിക്കുന്നു. അത്തരം തിട്ട നിശ്ചയങ്ങളും തിട്ട സങ്കല്പങ്ങളും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും, മറിച്ചായാലോ അത് അശുചി വ്രതങ്ങൾ, അശുദ്ധമായ സങ്കല്പങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നു. മുമ്പ് പറഞ്ഞതായ തന്റെ കാമത്തെ ആശ്രയിച്ചുകൊണ്ട് താൻ കാമിക്കുന്നത് നേടണം, അതെന്തായാലും ശരി, ഭൗതികമായാലും ശരി ആത്മീയമായാലും ശരി. ആത്മീയമെന്ന് പറയുമ്പോൾ തനക്ക് സംശയമുണ്ടാകും. ആത്മീയമെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ആശ്രമത്തിന്റെ കാര്യങ്ങൾ, താൻ ആഗ്രഹിക്കുന്നത് നേടണം. ആശ്രമത്തിലുകൊണ്ട് പലതും നേടാനായിട്ട് വലിയ വലിയ സ്ഥാനങ്ങൾ, താക്കോലുകളെല്ലാം നേടണം. അത് നേടാൻ വേണ്ടി എന്തടവുകളും പയറ്റും, ആരുടെ കാലന്മാരും എവിടെയും പാരപണിയും, അശുചി വ്രതം. അത് ഉള്ളിൽ സംഭവിക്കുന്നു. ലോകത്തിന്റെ കാര്യം പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല, അത് നമ്മുടെ വിഷയമല്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ. അതുകൊണ്ടാണ് അത് പറയുന്നത്, അശുചി വ്രതം എല്ലായിടത്തും ഉണ്ട്. ശുദ്ധിയല്ലാത്ത സങ്കല്പങ്ങൾ, നിശ്ചയങ്ങൾ, അതനുസരിച്ചുള്ള പ്രവൃത്തികൾ. ആധ്യാത്മിക മാർഗത്തിൽ വരുന്നവർ, ഈ ആസുരി സമ്പത്തിന് അവർ കീഴ്പ്പെടുമ്പോൾ അവർക്ക് ഇതിലെല്ലാം മോഹങ്ങളുണ്ടാവും. ഇവിടെ ഈ മാർഗത്തിൽ എന്തൊക്കെ നമുക്ക് പിടിച്ചെടുക്കാം, എവിടെയൊക്കെ നമുക്ക് ഞെളിഞ്ഞു നിൽക്കാം, ആരെയെല്ലാം തള്ളി മാറ്റിയിട്ട് മുമ്പോട്ട് കയറാം, ഇതൊക്കെ ചിന്തിക്കും. തിക്കും തിരക്കും കൂട്ടും അല്ലേ, നമ്മൾ തിക്കും തിരക്കും കൂട്ടുമ്പോൾ അടുത്ത് നിൽക്കുന്നവനെ തള്ളി മാറ്റും, ഇടിച്ചു മാറ്റിയിട്ട് മുമ്പോട്ട് കയറും. എന്തിനു വേണ്ടിയിട്ടാ? അശുചി വ്രതമാണ്. ഒഴിഞ്ഞു മാറി നിന്ന് തന്റെ ഊഴത്തെ പ്രതീക്ഷിക്കാൻ ക്ഷമയുള്ള എത്ര പേരുണ്ട്? തനിക്ക് അർഹതയുള്ളതാണെങ്കിൽ തന്റെ ഊഴം വരും, അത് ഒരിക്കലും പിടിച്ചെടുക്കുന്നതല്ല, വന്നു ചേരുന്നതാണ്. അപ്പോൾ തമ്മിലടിച്ച് തള്ളി മാറ്റുന്നതിനെന്താ പ്രസക്തി? ഒരു പ്രസക്തിയില്ല. എന്നാലും മനുഷ്യനത് ചെയ്തു പോകും, ആത്മീയ മാർഗത്തിലും അത് ചെയ്തു പോകുന്നു. ഇതാണ് ദേവീ സമ്പത്തുള്ളവരുടെ ആസുര സ്വാധീനം എന്ന് പറയുന്നത്. തന്റെ തോള് കൊണ്ട് അടുത്ത് നിൽക്കുന്നവന് ഇടിച്ചു തള്ളു. അങ്ങനെ ഇവിടെ ഈ മാർഗത്തിൽ ആർക്കും ഒന്നും നേടാൻ കഴിയില്ല. അതവന്റെ ആസുര സങ്കല്പങ്ങൾ അവനെ അറിയാതെ സ്വാധീനിക്കുന്നതാണ്. ആത്മീയ മാർഗത്തിലും എന്തെങ്കിലും നേടേണ്ടത് ഈ ഇടിയിലൂടെയാണെന്ന് അവൻ കരുതുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോന്നറിയില്ല. മനസ്സിലായാലും ഭാഗ്യം, മനസ്സിലായില്ലെങ്കിലും ഭാഗ്യം, മനസ്സിലായില്ലെങ്കിൽ എന്റെ ഭാഗ്യം, മനസ്സിലായ നിങ്ങളുടെ ഭാഗ്യം. ഞാൻ പറഞ്ഞു വരുന്നത് അശുചി വ്രതത്തെക്കുറിച്ച്, അശുദ്ധമായ സങ്കല്പങ്ങളെക്കുറിച്ച്. നമ്മുടെ മത്സര ബുദ്ധികളെല്ലാം ഈ അശുചി വ്രതത്തിൽ നിന്നുണ്ടാകുന്ന, നമ്മളൊന്ന് തെറ്റായി സങ്കല്പിക്കുന്നു, ഇതിങ്ങനെ ചെയ്യണം, ദൃഢവ്രതമെടുക്കുന്നു, അത് നേടുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പരിശ്രമിക്കുന്നു, അടിസ്ഥാനം പെസകിപ്പോയി, തെറ്റായിപ്പോയി. അത്തരം പരിശ്രമങ്ങൾ ഒരിടത്തും എത്തിക്കത്തില്ല, മറിച്ച് ഇവിടെ ആധ്യാത്മിക മാർഗത്തിൽ എന്ത് നേടുന്നതിനും വേണ്ടത് എന്താണോ? ക്ഷമയാണ്, ശാന്തിയാണ്, ഭ്രാന്തിയല്ല. ശാന്തോ ദാന്ത തിദിക്ഷ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും നേടാൻ പറ്റും, ആത്മലാഭം അതുകൊണ്ടേ പറ്റും. തിരക്ക് കൂട്ടുന്നത് വെറും പ്രാപഞ്ചികമായ ലൗകികമായ മനസ്സുകളാണ്. അത് ധരിച്ചു കഴിഞ്ഞാൽ അവൻ ശാന്തനായി നിശബ്ദനായി ഒഴിഞ്ഞിരിക്കും. അപ്പോൾ അവനെ തേടിയെത്തും. ഇത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇതാരും തേടിപ്പിടിക്കുന്നതല്ല, മറിച്ച് തേടിയെത്തുന്നതാണ്. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ, ആ തത്വം മനസ്സിലായാൽ അവൻ നിശ്ചിന്തനാവും, ശാന്തനാവും. അതാണ് ദൈവീ സമ്പത്ത്. അവിടെയാണ് ഇതിന്റെ ഫലപ്രാപ്തി. ബാക്കിയുള്ളതെല്ലാം വെറും കടിപിടികൾ. ആചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ കുക്കുരായതേ, അതിന്റെ മലയാളം അറിയാത്തവരോട് പറയുന്നില്ല, പ്രയാസം വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? വ്രതത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പൊ ഈ വ്രതം എന്ന് പറയുന്നത് അസുരനുമുണ്ട്, ആസുരഭാവങ്ങളിലും വ്രതമുണ്ട്. അത് ഉപേക്ഷിക്കാനാണ് ഭഗവാൻ പറയുന്നത്. അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്കൊന്നും നേടാനുണ്ട എന്ന് പറയുന്നു. കാമം ആശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിതാഹ മോഹാൻ ഗൃഹീത്വാ സദ്ഗ്രഹാൻ പ്രവർത്തന്തേ ശുചിവ്രതാഹ. ചിന്താം അപരിമേയാം ച പ്രളയാന്താമുപാശ്രിതാഹ കാമോപഭോഗ പരമാ ഏതാവതിലി നിശ്ചിതാഹ. ചിന്താം അപരിമേയാം ച ന പരിമാതും ശക്യതേ യസ്യാഹ ചിന്തായാഹ യത്ത സാപരിമേയ താം അപരിമേയാം പ്രളയാന്താം മരണാന്താം ഉപാശ്രിതാ സദാ ചിന്താപര ഇത്യർത്ഥ. കാമോപഭോഗപരമാ കാമ്യന്തേ ഇതി കാമാഹ വിഷയാഹ ശബ്ദാദേഹ തദുപഭോഗപരമാ അയമേവ പരമ പുരുഷാർത്ഥോ യക്കാമോപഭോഗ ഇത്യേവം നിശ്ചിതാത്മാന ഏതാവതി നിശ്ചിതാഹ. എന്താണ് ഈ ആസുര ഭാവത്തിന്റെ അടയാളം? ഇവിടെ പറയുന്നു ചിന്താം അപരിമേയം, അപരിമേയമായ ചിന്ത. പരിമേയം ചെയ്യാവുന്നത് എന്ന് പറഞ്ഞാൽ പരിമാതും ശക്യതേ, അളക്കാവുന്നതും നിർത്തും. യസ്യാഹ ചിന്തയാഹ യത്ത ചിന്തയുടെ വലിപ്പം, അതാണ് അളന്നു കുറിക്കാൻ പറ്റുമെങ്കിൽ അത് പരിമേയമായ ചിന്തയായി. അളന്നു കുറിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അപരിമേയമായ ചിന്ത. താം അപരിമേയം, പ്രളയാന്താം, മരണാന്താം, പ്രളയം വരെയുള്ളത്. പ്രളയം എന്ന് പറയുന്നത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഒന്ന് ഉറക്കം വരെയുള്ള ചിന്ത, അല്ലെങ്കിൽ ഉറക്കത്തെ കൂടി തടുക്കുന്ന ചിന്ത, പിന്നെ അതുകൂടി കുറച്ചുകൂടി പ്രളയത്തിന് വലിയ അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ മരണം. ഇനി അതിനും വലിയ അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന പ്രളയം, ലോകാവസാനം വരെയുള്ള ചിന്ത. ചിന്തയ്ക്ക് ഒരവസാനമില്ല. അങ്ങനെയുള്ള ചിന്ത, അതാണ് ഈ ആസുര സ്വഭാവത്തിന്റെ പ്രത്യേകത. ചിന്തിക്കാൻ പാടില്ലെന്നില്ല. ഇവിടുത്തെ ചിന്ത ഏതിനെ ലക്ഷ്യമാക്കിയിട്ടുള്ളത് എന്താണ്? കാമവഭോഗപരമാ കാമീന്ദേതി കാമാഹ വിഷയാഹ ശബ്ദാദേഹ തദുപഭോഗപരമാ, വിഷയങ്ങൾ അതിന്റെ അനുഭവം. ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളാണ്. അയമേവ പരമപുരുഷാർത്ഥോ യ കാമോപഭോഗ. പരമപുരുഷാർത്ഥം എന്താണോ, തന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുകയാണ്, അതാണ് കാമോപഭോഗം. ഇത്യവും നിശ്ചിതാത്മാന, ഇതിൽ മുമ്പ് പറഞ്ഞ ദൃഢവ്രതത്തോടുകൂടിയവരാണ്. ഏതാവത് നിശ്ചിത, ഇത്രയുള്ളൂ, ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് കരുതുന്നവർ. ഇപ്പോ ദൈവീ സമ്പത്തിന്റെ അടയാളം എന്താണോ, സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ നിശ്ചിന്തമായ മനസ്സ്, അതാണ് അതിന്റെ ഒരു മുഖ്യമായ അടയാളം. പ്രാർത്ഥിക്കുന്നതും ജപിക്കുന്നതും ധ്യാനിക്കുന്നതും എല്ലാം അതിന്റെ അടയാളമാണ്, ദൈവീ സമ്പത്തിന്റെ അടയാളം തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും അവിടെ മനസ്സ് നിശ്ചിന്തമല്ലെങ്കിൽ അവിടെ ധരിച്ചോണം അവിടെ ആസുര സമ്പത്തും അതിനോടുകൂടി ചേർന്നിരിക്കുന്നു. അതുള്ളതുകൊണ്ടാണ് മനസ്സ് അസ്വസ്ഥമാകുന്നത്. ചിന്തയെന്ന് പറയുന്നത് മനസ്സിന്റെ അസ്വാസ്ഥ്യമാണ്. ചിന്തകളാണ് പലപ്പോഴും മനസ്സിനെ അലട്ടുന്നത്, എപ്പോഴും അലട്ടുന്നത്. ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ. അത് പറഞ്ഞാൽ പലരും ചോദിക്കും, ഇപ്പം മനഃപൂർവ്വം ചിന്തിക്കുന്നതല്ലോ ചിന്തിച്ച് പോകുന്നതല്ലേ? ഇവിടെ ചിന്തിക്കുന്നതൊന്നും എനിക്ക് വാശിയൊന്നുമില്ല, മറിച്ച് ചിന്തിക്കേണ്ട എന്നാണ് ആഗ്രഹം. പക്ഷെ ചിന്തിച്ച് പോകുന്നുണ്ടോ? അപ്പൊ പിന്നെ ചിന്തിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റും? ചിന്തയുടെ മേൽ സ്വാതന്ത്ര്യം ഉള്ളവനാണെങ്കിൽ അവനോട് പിന്നെ ചിന്തിക്കേണ്ട എന്ന് ഉപദേശിക്കേണ്ട കാര്യമില്ല. ഇത് പരതന്ത്രനാണ്, പരതന്ത്രിയുമാണ് ഒരുവനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ചിന്ത ആസുര സമ്പത്താണ്, അതിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഒഴിവാക്കും? അതിനെന്താ ഉപായം? ഒഴിവാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ പറയുന്നത് ചിന്തയെ ഒഴിവാക്കണമെന്ന്. ഇവിടെ പറയുന്ന എന്താണ്? കാമ ഉപഭോഗപരമായിട്ടുള്ള ചിന്ത, ആ ചിന്തയെ ഒഴിവാക്കാനാണ് പറയുന്നത്. ആ ചിന്തയെ ഒഴിവാക്കാൻ ഒരേ ഒരു ഉപായമേ ഉള്ളൂ, മുഖ്യമായ ഉപായം ഒന്നേ ഉള്ളൂ. ജപവും തപവും എല്ലാം കുറെയൊക്കെ സഹായിച്ചേക്കാം. ചിന്തയെ ഒഴിവാക്കുന്നതിന് പ്രധാനമായ ഉപായം എന്ന് പറയുന്നത് വിവേകം തന്നെ. വിവേകത്തെ ആർജിക്കുക. ചിന്ത എന്ന് പറയുന്നത് മനസ്സ് കലങ്ങുന്നതാണ് ചിന്ത, മനസ്സ് കലുഷിതമാകുന്നതാണ് ചിന്ത. വിവേകം എന്ന് പറയുന്നത് മനസ്സ് വെളിച്ചം വരുന്നതാണ്. മനസ്സിൽ വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകം പോലെ തന്നെ വെളിച്ചം വരുന്നിടത്ത് ഇരുട്ടില്ല. മനസ്സിൽ വെളിച്ചം വന്നാൽ മനസ്സ് പിന്നെ കലങ്ങത്തില്ല, മനസ്സ് കലുഷിതമാകത്തില്ല. അതുകൊണ്ട് ചിന്തയെ ജയിക്കണമോ, വിവേകത്തെ സമ്പാദിക്കും. നമ്മൾ സത്സംഗത്തിലിരിക്കുന്നു. സത്സംഗത്തിലൊരാൾക്ക് ഇരിക്കാൻ കഴിയുമെങ്കിൽ, ഇരിക്കാൻ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നതുകൊണ്ട് ഇരിപ്പായില്ല. അതുകൊണ്ടാണ് സത്സംഗത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ചിലർ ചിന്തയെ ജയിക്കുന്നുണ്ട് ഉറങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു ഉപായമാണ് ചിന്തയെ ജയിക്കാൻ, അവരും ജയിക്കും. കിടന്നാൽ ഉറക്കം വരത്തില്ല, ഇരുന്നാലേ ഉറക്കം വരും ചിലർക്ക്. ഉറങ്ങിക്കോട്ടെ, ജീവൻ ഒരു ആശ്വാസമാണ്. അതിനും ഇതൊക്കെ ഒരു നിമിത്തമാകുന്നതുകൊണ്ട് എനിക്ക് പുണ്യം കിട്ടും, കുറച്ചുപേരെ ഉറക്കിയത് ഒരു പുണ്യപ്രവൃത്തിയാണ്. പക്ഷെ ഇവിടെ അതെല്ലാം നിർദ്ദേശിച്ചു. മനസ്സുകൊണ്ട് അതിനിരിക്കാൻ കഴിഞ്ഞാൽ, മനസ്സവിടെ ഇരുന്നു കഴിഞ്ഞാൽ, മനസ്സ് ശ്രവിക്കുന്ന വാക്കുകളിൽ ഇരുന്നാൽ അവിടെ ചിന്തയില്ല. അവിടെ ഉള്ള ചിന്തയും ദോഷം ചെയ്യുന്നതല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ദോഷം ചെയ്യുന്നില്ല? അവിടെ മനസ്സ് കലങ്ങുന്നില്ല, അവിടെ മനസ്സ് തെളിഞ്ഞു വരികയാണ്. മനസ്സിലാശയ സ്പഷ്ടത വരികയാണ്. അവിടെ ആധ്യാത്മിക തത്വങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിനെല്ലാം ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? കാമ ഉപഭോഗപരമ അങ്ങനെയുള്ള ചിന്തകളാണ്. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നതോ ആത്മീയ സാധനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതോ അതൊന്നും തന്നെ ഇവിടുത്തെ ചിന്ത എന്ന് പറയുന്നത്. അത്തരം ചിന്തകൾ ആവശ്യമാണ്. ആ സുക്തി, ആ മൃതി, മരണം വരെ ഉറങ്ങുന്നതുവരെ ആത്മചിന്തയിൽ കഴിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെല്ലാം ഇവിടെ പറയുന്നു. അതാവശ്യമാണ്. അതും കൊണ്ട് തന്നെ ഒരു മുന്നോട്ട് പോകണം. അതുകൊണ്ട് പ്രളയാന്തമായ ചിന്ത എന്ന് പറയുമ്പോൾ അതെടുക്കണ്ട. എന്തുകൊണ്ടാണ് സ്വീകാര്യമായി വരുന്നത്? കാരണം അത് നമ്മുടെ മനസ്സിനെ കലക്കുന്നില്ല. ഇനി ആസുരമായ ചിന്തകൾ ചിലർക്ക് ഇഷ്ടമാണ്. ആസുരമായ ചിന്തകളിൽ മുഴുകിയിരുന്ന് സന്തോഷിക്കുന്നവരുണ്ട്. എന്നാലതായിക്കൂടെ എന്ന് ചോദിക്കും. പക്ഷെ അവർ പാപവൃദ്ധി ഉണ്ടാകുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, അല്പബുദ്ധികൾക്ക് മനസ്സിലാകാത്ത കാര്യം. സൂക്ഷ്മബുദ്ധികൾ ഗ്രഹിക്കുന്ന കാര്യം പാപവൃദ്ധി ഉണ്ടാകുന്നു. പിന്നീടത് നരകാനുഭവങ്ങൾക്ക് കാരണമായിത്തീരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ, ആസുര ചിന്തകൾ ഒരുവൻ ആസ്വദിക്കുന്നതായാലും ശരി, അതും ഒഴിവാക്കണം. ആ തത്കാലത്തൊക്കെ ഉള്ളൂ ആസ്വാദനം. അതുകൊണ്ട് ഇവിടെ ഒഴിവാക്കാൻ പറയുന്ന ചിന്ത എന്താണ്? കാമോപഭോഗങ്ങളെക്കുറിച്ചുള്ള ചിന്ത അതാണ്. ശരി, ഇനി മറ്റു ചിലർ പറയും, ശരിക്കെനിക്ക് കാമോപഭോഗങ്ങളെക്കുറിച്ചുള്ള ചിന്തയില്ല, സച്ചിന്തകളേ ഉള്ളൂ. പക്ഷെ എന്നാലും അതിനിടയ്ക്ക് വരുന്നുണ്ട് ദുശ്ചിന്തകൾ. ചിന്തിക്കണ്ട എന്ന് കരുതുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അത് വരുന്നുണ്ട്. നല്ല ചിന്തകളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടാത്തതിനെ ഒഴിവാക്കി നല്ലതിനെ മാത്രം സ്വീകരിക്കുക, ഇതാണ് ആധ്യാത്മിക സാധന എന്ന് പറയുന്നത്. അതാണ് ഒരു സാധനയുടെ പ്രധാന ഭാഗം. അല്ലാ, പൂർണ്ണമായും ചിന്തകളെ ഒഴിവാക്കുകയല്ല, അത് അസാധ്യവുമാണ്. നല്ല ചിന്തകളെ മാത്രം സ്വീകരിച്ച് ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കും. അതിനും ഇവിടെ സത്സംഗം പോലെയുള്ള സാധനങ്ങളെ ആശ്രയിക്കുകയല്ല വരെ വഴിയില്ല. ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടായില്ല. കാരണം ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചിലപ്പോൾ പാപത്തിന് കാരണമാകും, ദുരദൃഷ്ടത്തിന് കാരണമായിത്തീരും. അതുകൊണ്ട് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് ചിന്ത ഒഴിവാക്കാം എന്ന് പറയുന്നത് ലൗകിക ജീവിതത്തിൽ ഒരുപക്ഷെ കുറേയൊക്കെ ശരിയായെന്ന് വരാം. ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് അത് ഒരിടത്തും നിർദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിന് മാനസികമായ പ്രശ്നമായി മനോരോഗ വിദഗ്ധന്മാരുടെ അടുത്ത് നിന്ന് അവർ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുക. അത് ശരി തന്നെ, ആ തലത്തിൽ അത് ശരിയല്ല. ആത്മീയ രോഗത്തിനുള്ള ഒരു ചികിത്സയല്ല അത്. ആത്മീയ രോഗം എന്ന് പറഞ്ഞാൽ ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് വരുന്ന രോഗങ്ങൾ, അതാണ്. ആ രോഗത്തിന് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരുന്നാൽ പോലെ, മറിച്ച് ആത്മീയ സാധനയ്ക്ക് അനുയോജ്യമായ വിഷയങ്ങളിൽ, പ്രവൃത്തികളിൽ ഏർപ്പെടുക. മനസ്സിന്റെ ആത്മോന്മുഖമായ ഒരു പ്രവണത, അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഏത് സാധനമാർഗങ്ങളിലേക്കും മുഴുകിയിരിക്കാം. ഇന്നതാണെന്നില്ല, അവരുടെ സംസ്കാരമനുസരിച്ച് മുഴുകിയിരിക്കാം. അങ്ങനെ ഈ പറയുന്ന ചിന്തകളെ സ്വന്തം വരികി കൊണ്ടുവരാം. അതാണ് ആധ്യാത്മിക സാധനയിൽ വരുന്ന ചിന്താ നിയന്ത്രണം. അല്ലാതെ ഒരാൾ പെട്ടെന്ന് മനസ്സിനെ നിരോധിച്ച് മനസ്സിനെ നിശ്ചിന്തമാക്കി സമാധിസ്ഥനാകുന്നെങ്കിൽ അതുമായിക്കോട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം ചിന്ത ഒരു ചർച്ചാ വിഷയമേ ആയിരിക്കത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വഴങ്ങിയ ചിന്തകളായിരിക്കും അവർക്ക്. ചിന്തയുമായിട്ട് അവർക്ക് ഗുസ്തി പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് മനസ്സിന് സങ്കല്പം മതി. മനസ്സ് നിരോധിക്കാനും നിരോധം എന്ന് പറയുന്ന സങ്കല്പം മനസ്സിൽ വരുമ്പോൾ അവന്റെ ഉള്ളിൽ കിടക്കുന്ന നിരോധ സംസ്കാരം ശക്തമായി മനസ്സിൽ നിരോധ പരിണാമങ്ങൾ സംഭവിക്കുന്ന യോഗികളെക്കുറിച്ചല്ല പറയുന്നത്, അതിന്റെ വഴി വേറെയാണ്. അവിടെ ഇതൊന്നൊരു വലിയ വിഷയമല്ല. ഇത് സാധാരണ മനുഷ്യൻ, സാധാരണ ജീവന്മാർ, ആധ്യാത്മിക ജിജ്ഞാസുക്കൾ, അവർക്ക് അവലംബിക്കാവുന്ന മാർഗം ഇതാണ്. അവരവർക്ക് ചേരുന്ന സാധനാമാർഗങ്ങളിൽ മുഴുകി സച്ചിന്തകളിൽ മാത്രം മനസ്സിനെ നിർത്തുക, അങ്ങനെ ചിന്തയെ നിയന്ത്രിക്കുക. അത് ആത്മീയ ദൈവീ സമ്പത്തോടുകൂടിയ ആത്മീയ സമ്പത്തോടുകൂടി ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരിലും ഈ പറയുന്ന ആസുര സമ്പത്ത് കടന്നു വരുമ്പോൾ അവിടെ അത് ഉപയോഗിക്കാം. അവിടെയും ഇത് കടന്നു വരുമെന്താണ്? അയമേവ പരമപുരുഷാർത്ഥോ കാമോപഭോഗ. ഇതാർക്കും തോന്നാം എനിക്ക് പരമപുരുഷാർത്ഥമായിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മുഖ്യമായും നേടേണ്ടത് എന്താണ്? കാമമാണ് എന്ന് ഏതൊരു സാധകന്റെയും മനസ്സിൽ തോന്നാം, തോന്നാതിരിക്കത്തില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ അവിടെ ഭഗവാൻ പറഞ്ഞ വാക്ക് സ്മരിക്കുക, ഇത് ആസുര സമ്പത്താണ്, ഇത് ഒഴിവാക്കേണ്ടതാണ്, ഇത് വളർത്തേണ്ടതല്ല. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്, ചിന്താം അപരിമേയാം ച പ്രളയാന്താം ഉപാശ്രിതാഃ കാമോപഭോഗ പരമാ ഏതാവതിതി നിശ്ചിതാഃ ആശാപാശശതൈർബദ്ധാ കാമക്രോധപരായണാഃ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ജയാൻ ഇദം അദ്യമയാ ലബ്ധം ഇദം പ്രാപ്സ്യേ മനോരഥം ഇദം അസ്തീദമപി മേ ഭവിഷ്യതി പുനർധനം അസോ മയാ ഹതശത്രോർ അനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗീ സിദ്ധോഹം ബലവാൻസുഖീ ആഢ്യോ അഭിജനവാനസ്മി ഓന്യോസ്തി സദൃശോ മയാ യക്ഷേ ദാസ്യാമി മോദിഷ്യ ഇത്യജ്ഞാന വിമോഹിതാഃ അനേക ചിത്ത വിഭ്രാന്ത മുഖജാല സമാവൃതാഃ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ചൗ ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമദാന്വിതാഃ യജന്തേ നാമ യജ്ഞൈസ്തേ ദംഭേനാവിധിപൂർവകം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മപരദേഹേഷു പ്രതിഷന്തോഭ്യസൂയകാഃ താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ അസുരീഷേവ യോനിഷു ആസുരീം യോനിമാപന്നാ മോഹാ ജന്മനി ജന്മനി മാമ പ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യതഃ മാംഗതിം ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനാ കാമക്രോധസ്തഥാ ലോഭാ തസ്മാദേതത്രയം ത്യജേത് ഏതൈർവിമുക്ത കൗന്ദേയാ തമോദ്വാരൈസ്ത്രഭിർനരഃ ആചരത്യാത്മനശ്രേയ തതോ യാതി പരം ഗതിം യശാസ്ത്രവിധിമുസൃജ്യ വർത്തതേ കാമകാരത ന സ സിദ്ധിം അവാപ്നോതി ന സുഖം ന പരം ഗതിം തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യവവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹ അർഹസി. ശ്രീ ഗുരുഭ്യോ നമഃ.